കരിനീലക്കായല് കൊണ്ട് കരമുണ്ടും ചുറ്റിട്ടും കാർമേ കച്ചപ്പിൽ തൊട്ട് മഷിക്കണ്ണീലെഴുതിയിട്ടും നീരാഴിക്കാറ്റും കൊണ്ട് നിന്നീടും പെണ്ണാണേ കനവാലെ കോട്ടയും കെട്ടി അവളങ്ങനെ നിപ്പാണേ പറയാമാ പെണ്ണിൻ കാര്യം പതിനേഴാണെന്നും പ്രായം നേരാണ് നമ്മുടെ കൊച്ചി ഇവ നമ്മുടെ മുട്ടാണേ പറയാറുണ്ട് നമ്മുടെ കൊച്ചി കഥ കൊല്ലാൻ പലതാണേ ും കപ്പലിലേറി വരവായെ സായിപ്പ് ഇവളെ കണ്ടിട്ടം തോന്നി പണിയിച്ചേ ബംഗ്ലാവ് പെണ്ണാണിൻ മാനം കാക്കാൻ പോരാടി രാജാവ് പല കാലം പോരാടിയിട്ടും അടിയാളെ പെണ്ണാള് പഴയോര കാലം പോയേ അവളേറെ തന്തോ വെച്ചേ നമ്മുടെ കൊച്ചി ഇവനും മടമുത്താണേ പല ഭാഷ ദേശക്കാരും ഒരുമിച്ചോരിടമാണ് മലയാളം കൊച്ചി ശൈലിൽ പറയുമ്പോ രസമാണ് പഞ്ചാബി ഹിന്ദി പിന്നെ ഗുജറാത്തി ബംഗാളി ഇനിയല്ലേ കൊച്ചിയിലില്ല മൊഴിയേത് പറബായി ഇവിടില്ല താളോളില്ല ഈ കൊച്ചി നിങ്ങളുടെ കൊച്ചി ഗസലിന്റെ ഈണം കേക്കാം പെണ്ണാളിൻ വീട്ടിൽ നിന്ന് മെഹബൂബിൻ പാട്ടും പൊന്തും നെടുവീർപ്പോടുള്ളിൽ നിന്ന് കായിക്ക ബിരിയാണിയുടെ രുചി എന്തെന്നറിയണ്ടേ കടൽ മീനിൻ കറിയും വെച്ച് കൈ കാട്ടി വിളിപ്പുണ്ടേ വരണില്ലേ കൊച്ചി വന്ന ഇവളങ്ങോട്ടുള്ളി കേറും ഇവ നമ്മുടെ മുത്താണേ കഥ ചൊല്ലാൻ പലതാണേ നമ്മുടെ കൊച്ചി ഇവ നമ്മുടെ മുത്താണേ